ബൈബിളിലും ഖുറാനും രണ്ടുപേരും അംഗീകരിക്കുന്നതാണ്. പക്ഷെ ഇവര് രണ്ടുപേരെടുത്തും പിന്നെ ഇവർക്ക് ഇങ്ങനെ മക്കളുണ്ടായി അതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അച്ഛന്മാരുടെ ചോദിച്ചാൽ കന്യാസിനിമാരുടെ ചോദിച്ചാൽ ഇതൊക്കെ വളരെ പ്രശ്നമാണ്. രണ്ടുപേർക്ക് ഇങ്ങനെ മക്കളുണ്ടായി. സ്തുതിക്കാൻ കഴിഞ്ഞത് തന്നെയാണത്. പിന്നെ ആരാണെന്നറിയില്ലെന്നേ ഉള്ളൂ, അല്ലാതെ പിന്നെ വേറെ ആരെ സ്തുതിക്കാൻ? അത് ശരിയാണ്. അതാവട്ടെ ഭാവന. അത് വായിക്കുമ്പോ മനസ്സിലാവും. മകനെ കൊണ്ട് ഇത് എല്ലാത്തിനും ഉണ്ട്, എല്ലായിടത്തും കുഴപ്പമുണ്ട്. മകളെ പരിഗണിച്ച് മനുവിന്റെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇതേ കാര്യം കാണുന്ന കുട്ടികളെ പഠിപ്പിക്കരുത്. അവർ നാം സുഖത്തിന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ ദോഷമുണ്ടാകുന്നില്ല. സദാചാരത്തിന്റെ മാനദണ്ഡമായിട്ട് ഇത് സ്വീകരിച്ചാൽ മനു മാത്രമല്ല, മനു യാജ്ഞവൽക്കയനും കാത്യായനും ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള 18 സ്മൃതിയുണ്ട്. ഈ 18 സ്മൃതിയിൽ 1-2 ഒഴികെ ബാക്കിയല്ല അമാനവികമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സ്വാമിയെന്ന് പറയത്തില്ല. പ്രയാസമാണ്. നോക്കണമെങ്കിൽ വിശ്വസിക്കാം, എനിക്കത്ര വിശ്വാസം. ഇന്ന് നല്ലൊരു പത്രാധിപരായിരുന്നു. അതൊക്കെ ശരിയാണ്, നല്ല എഴുത്തുകാരനാണ്, സാഹിത്യ വിമർശകനാണ്, പ്രസംഗകനാണ്, സംഘാടകനാണ്, എല്ലാമാണ്. അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. അത് പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. ഒരു മതം അന്യന് നിന്ദ്യം, ഒന്നിനോതും കരുവ അപരന്റെ കണക്കിൽ ഊനമാകും ധരയിൽ ഇതിന്റെ രഹസ്യം. ഒന്നുതാനെന്ന അറിവളവും ഭ്രമമെന്ന് അറിഞ്ഞിരിക്കണം. ഇതിന്റെയൊക്കെ അർത്ഥസാമാന്യമായി മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല, ലളിതമായ മലയാളമാണ്. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായും ഇതെഴുതുന്ന കാലത്തെ സാഹചര്യങ്ങളല്ല ഇന്നുള്ളത്. നമ്മളിതിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളിലൂടെ കണക്കിലെടുക്കുന്നു. പൊരുത് ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുകയില്ല. പരമതപാതി ഇതോർത്തിടാതെ പഴയ പൊരുത് പൊരിഞ്ഞിടും എന്ന ബുദ്ധി വേണം. ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ അതിനൊരു അവസാനം ഉണ്ടാകത്തില്ല. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇവിടുത്തെ മൊത്തം കാര്യങ്ങളുടെ സാരമായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അത് ഇന്നത്തെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ ആ ഇന്നത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഇതൊക്കെ മനസ്സിലാക്കണം. ഒരു മതം മറ്റൊന്നിനോട് ഏറ്റുമുട്ടിയാൽ നശിക്കില്ല എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ള ഞാൻ മുമ്പ് പറഞ്ഞു. എങ്ങനെയാണോ ആശയപരം എന്ന് പറഞ്ഞാ മാത്രം മതിയോ? ആചാരപരമായ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഇവിടെ പറയുന്നു പരമതവാദം. നിങ്ങളിപ്പോ മതം പഠിക്കുമ്പോ ഇന്ന മതത്തിലൊക്കെ ദോഷമുണ്ട് നമ്മൾ കണ്ടെത്തുന്നു. ആ ദോഷത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമതവാദമാകും. ഗുരു പറഞ്ഞിരിക്കുന്ന എന്താണ്? പരമതവാദം പാടില്ല എന്ന് പറഞ്ഞാൽ അത് പരമതഖണ്ഡനം. ഇനി പരമതങ്ങളിൽ ദോഷമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ പറയാതിരിക്കാൻ പറ്റും. എല്ലാ മതങ്ങളും പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സമബുദ്ധിയോടും നമ്മൾ പഠിക്കുമ്പോൾ നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. ചീത്തയുണ്ടെങ്കിൽ അതും പഠിക്കണ്ടേ? അതും പറയണ്ടേ? അപ്പോ പരമതവാദത്തെ അങ്ങനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റൊരു മതം പൂർണ്ണമായും അസംബന്ധമാണ്, എന്റെ മാത്രം മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നിടത്താണ് പരമതവാദം വരുന്നത്. പൂർണ്ണമായും നിരാകരിക്കും, മതമേ ശരിയല്ല. മറിച്ച് നമ്മൾ ഏത് മതം പഠിച്ചാലും ശരി, മതത്തെ പഠിക്കാൻ പോയാൽ അതിനകത്ത് മോശമായ ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പോ അതുകൊണ്ടാണ് ഇത് വളരെ ഒരു സങ്കീർണമായ ഒരു വിഷയമാണിത്. മറ്റുള്ള മതക്കാരുടെ മതവികാരത്തെ ഗുണപ്പെടുത്തിയാൽ നമ്മുടെ ഭരണഘടനയനുസരിച്ച് ശിക്ഷയുണ്ട്. ഇവിടെ പാകിസ്ഥാനിലൊക്കെ ആണെങ്കിൽ ലാ ഓഫ് ബ്ലാസ്ഫെമി എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്, മതനിന്ദാ നിയമം. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഇസ്ലാമിക് സ്റ്റേറ്റാണ്. ഭരണഘടനയിലല്ല ന്യൂനപക്ഷങ്ങൾക്കെല്ലാം അവിടെ അവകാശമൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും അതും പൂർണ്ണമായി സ്വീകരിക്കാൻ പറ്റില്ല. ഇസ്ലാമിക സ്റ്റേറ്റാണ്. അവരുടെ നിയമം എന്ന് പറയുന്നത് മുഹമ്മദിനെയോ ഖുറാനെയോ എന്തെങ്കിലും മോശമായി പറഞ്ഞ വധശിക്ഷയാണ്. അത് കുറഞ്ഞൊന്നും ഇപ്പോ നിങ്ങൾ ഇസ്ലാം മതത്തെ കുറിച്ച് പഠിക്കുന്നു എന്ന് വെച്ചാൽ ഖുറാനും അതിന്റെ തസ്വീറുകളും ഹദീസുകളും ഹിസ്റ്ററിയും എല്ലാം നിങ്ങൾ പഠിക്കുമ്പം പാകിസ്ഥാനിലാണെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് പറയുകയാണ് ഇത് ശരിയല്ലെന്ന് പറഞ്ഞാൽ തല പോകും. അത് അന്യമതസ്ഥം പറഞ്ഞാലും ശരി, ഇസ്ലാം മതവിശ്വാസി പറഞ്ഞാലും ശരി, അത് പറയാൻ അവകാശമുണ്ട്. ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദിന് 55 വയസ്സുള്ളപ്പോൾ ആണ് ആയിഷ കല്യാണം കഴിക്കുന്നത്. ആയിഷയുടെ പ്രായം എന്ന് പറയുന്ന 5 വയസ്സ്. 6 മാസം 8 മാസത്തിൽ അവർക്ക് തർക്കമുണ്ട്. ചിലർ പറയുന്ന 6 മാസം, ചിലർ പറയുന്ന 8 മാസം. എന്തായാലും 6 വയസ്സ് തികയാത്ത ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അവരുടെ മതസാഹിത്യത്തിൽ ഒരുപാട് വർണ്ണനകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഓടിക്കളിക്കുന്നതുകൊണ്ടപ്പോ മുഹമ്മദ് പറഞ്ഞു നിങ്ങൾ വലുതാകുമ്പോൾ എനിക്ക് കല്യാണം കഴിയുന്നു. ചെറിയ കുട്ടിയെ കണ്ടപ്പോ തന്നെ എന്തായാലും കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ട് മറ്റ് ഭാര്യമാരെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്നില്ല, അവിടെ തന്നെ നിർത്തി. അവസാനം തന്ത ചെന്ന് ചോദിച്ചു, എന്താ നീ വിവാഹം കഴിച്ചിട്ട് രണ്ടു മൂന്ന് വർഷമായി, നീ എന്താ കൂട്ടി കൊണ്ടുപോകാത്തത്? അപ്പൊ മോമെന്ന് പറഞ്ഞു, എനിക്ക് മെഹർ കിട്ടിയില്ലല്ലോ. ആരെന്ന് വെച്ചാൽ ശ്രീധനം. ശരി, എന്നാ എന്നാ പിടിച്ചോ. അങ്ങനെ എട്ടാമത്തെ വയസ്സിൽ കൊണ്ടുവന്ന് ഭാര്യയായി. നബി മരിക്കുമ്പോൾ ഈ കുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഒരായത്ത് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, നബിയുടെ ഭാര്യമാര് ഇനി ആരും വിവാഹം കഴിക്കാൻ പാടില്ല, ബാക്കി ആരുടെ ഭാര്യമാരെ ആർക്കും വിവാഹം കഴിക്കാം. ദൈവം പറയുന്നതാണ്. ഇതൊക്കെ ഈ ഏർപ്പാടൊക്കെ പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ 8 വയസ്സിൽ വിവാഹം വരുന്നു. ബ്രിട്ടീഷുകാർ വരുമ്പോൾ ബ്രിട്ടീഷുകാർ ആ നിയമം മാറ്റാൻ ശ്രമിച്ചു, 12 വയസ്സാക്കണമെന്നേ ആഗ്രഹിച്ചു. അപ്പം ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ ഇവിടെ ഭയങ്കര പ്രക്ഷോഭം നടന്നു. ഗീതയുടെ വ്യാഖ്യാനമൊക്കെ എഴുതിയാറുണ്ടോ? ഇവരൊക്കെ ആറ് പിന്തിരിപ്പന്മാരായിരുന്നു ഈ മതത്തിന്റെ കാര്യം. എന്തായാലും ബ്രിട്ടീഷുകാർ നിയമമൊക്കെ കൊണ്ടുവന്നാണ്, അവരെ പട്ടാളം ഉണ്ടല്ലോ, നിയമമൊക്കെ നടക്കുന്നതായി. അപ്പൊ ഇത് ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് അതിന്റെ പിന്നിലുള്ള ചിന്താഗതി എന്നൊക്കെ പറയുന്ന വളരെ പ്രാകൃതമായ ചിന്താഗതിയാണ്. പെൺകുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അവരുടെ ചാരിത്രം നഷ്ടപ്പെട്ടു, അതിനു മുമ്പ് കെട്ടിക്കൊണ്ടുവരിക, അതാണ്. ആ 21 വയസ്സാകണമെന്ന് പറയുമ്പോൾ ഇന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഈ ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നത് എന്തിന്? കാരണം ഇത് ഈ 5 വയസ്സിൽ കല്യാണം നടത്തിയത് അവിടെയാണ് പ്രശ്നം. ഇനിയിപ്പോ ഒരാൾ ഇതൊക്കെ വായിക്കുന്നു, ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് തോന്നുന്നു ഇത് ശരിയല്ലല്ലോ. അപ്പൊ ഈ ഇസ്ലാം മത വിശ്വാസികളുടെ ഒരു പൊതുവേ ഉള്ള ഒരു ധാരണ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നബി എന്ത് പറഞ്ഞോ എന്ത് പ്രവർത്തിച്ചോ അത് തന്നെ അതിനെ തന്നെ മുന്നോട്ട് പോകണം, അതാണ് ശരിയായ ഇസ്ലാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെല്ലായിടത്തും ശരീരത്തില്ലാ വേണമെന്ന് പറയുന്നത്, ഇസ്ലാം മത നിയമങ്ങളനുസരിച്ച് ജീവിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവർ ഏതൊരാൾക്കും ഇതൊക്കെ പഴയകാലത്തൊക്കെ നടന്നു ശരി, പ്രാകൃതമായ ആചാരങ്ങളാണ്, ഇന്നതൊന്നും ശരിയല്ല. ഒരു കാലത്ത് ഇതൊന്നും ശരിയല്ല, അന്ന് പിന്നെ അറിവില്ലാത്തതുകൊണ്ട് നടന്നു. ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് അന്നങ്ങനെയൊക്കെ നടന്നത്. മനുഷ്യന് ബോധമില്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കല്യാണം കഴിക്കുമ്പോഴും കസ്തൂർബായ ആരോഗ്യ തോളിലെടുത്താ കൊണ്ടുവന്നൊന്നുമില്ല, അത്ര പറയുകയോ. അതൊക്കെ പ്രാകൃതമായ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളാണ്, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പാകിസ്ഥാനിൽ പറഞ്ഞ മതനിന്ദാ നിയമമാണ് തലപ്പ്. അപ്പോ ഇതിനെ പരമതവാദം എന്ന് പറയും, ഇങ്ങനെ പറയുന്നത്. പരമതവാദം പാടില്ല, ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് പരമതവാദമാണ്. ഇതൊക്കെ തെറ്റെന്ന് പറയുന്ന പരമതവാദമാണോ അല്ലേ? ഒന്നി ശരിയെന്ന് പറയുന്നു, അല്ലെങ്കിൽ തെറ്റെന്ന് പറയുന്നു. അത് ശരിയല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നു. അപ്പോ അതല്ല. അപ്പൊ അത് ഏത് മതത്തിലെയും, അത് ഹിന്ദു മതമായാലും ശരി, ഇസ്ലാം മതമായാലും ശരി, ക്രിസ്തു മതമായാലും ശരി, അത് തെറ്റായ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെങ്കിൽ അത് തെറ്റെന്ന് തന്നെ പറയുന്നു. അതല്ല, നമ്മളൊരു മതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റൊരു മതം അസംബന്ധമാണെന്ന് പറയുമ്പോഴേ അത് പരമതവാദം ആകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ ആൾക്കാരെ സുഖിപ്പിക്കാൻ പറയുന്ന പോലെ അല്ല. ഇന്നിപ്പോ 21 വയസ്സാകണമെന്ന് പറഞ്ഞപ്പോ അവിടെ എതിർക്കുന്ന അന്തിരാഷ്ട്രീയമാണ്, അവർക്കറിയാം 21 വയസ്സാണെന്നുള്ളത്. അപ്പൊ അവരെന്താ പറയുന്നത് എതിർക്കുന്നവരെ? അത് വിവാഹം എന്ന് പറയുന്നത് ആ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ വിവാഹം കഴിക്കും, അതിന് നിയമം ഉണ്ടാക്കാൻ പാടില്ല. ഈ അഞ്ചു വയസ്സ് കെട്ടിയ പെണ്ണിന്റെ സ്വാതന്ത്ര്യമായിരുന്നു. അവൾ തീരുമാനിച്ചാണോ എനിക്ക് വയസ്സ് അഞ്ച് തകഞ്ഞു, ഇനി ആരെങ്കിലും എന്നെ കെട്ടണമെന്ന്? ഇന്ന് പത്തോ പതിനാലോ പതിനഞ്ചോ പതിനാറോ വയസ്സിലൊക്കെ ഇന്നും ധാരാളം നടക്കുന്നുണ്ട്. ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ഹിന്ദുക്കളുടെ ഇടയിലും നടക്കുന്നുണ്ട്. ഒന്നും അവരുടെ സ്വാതന്ത്ര്യത്തിലല്ല, രക്ഷകർത്താക്കൾ തീരുമാനിക്കുകയാണ്. അപ്പൊ 21 എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും അവർക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അത് കഴിഞ്ഞ് പോകാം. അപ്പൊ സ്ത്രീ പുരുഷന്റെ അടിമയാകത്തില്ല. അതൊരു ആശയപരമായി നല്ലതാണ്, പക്ഷെ അതിനെ രാഷ്ട്രീയമായി കാണുമ്പോൾ അവർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ന്യായീകരിക്കാൻ. ഓരോരുത്തർ എന്തൊക്കെയാ പറയുന്നത്, പാർട്ടിക്കാർക്ക് പോഷകാഹാരം കൊടുക്കണം, അതാണ്, അതും ഇതുമായിട്ടൊക്കെ എന്താ ബന്ധം വായിച്ചു കേൾക്കുമ്പോഴേ. അപ്പൊ ഇന്നും ഇത് നടക്കുന്നുണ്ട്, വടക്കേന്ത്യ ഒരുപാട് നടക്കുന്നുണ്ട്, രഹസ്യമായി നടക്കും. എന്നിട്ട് അവരത് ലീഗലാകുന്നത് ഇന്നത്തെ ഇതനുസരിച്ച് 18 വയസ്സ് കഴിഞ്ഞ് ലീഗലാകും. ഇവിടെ എല്ലാവരുടെ ഇടയിലും ഉണ്ടല്ലോ രണ്ടു കല്യാണം, പെട്ട് കല്യാണം എന്നിട്ട് അത് മൊത്തം ഉണ്ടായിരുന്നതാണ്. അതിലൊന്നും നിർത്തി, ഇന്നൊക്കെയാണെങ്കിൽ അത് നിർത്താൻ പറ്റില്ല. ഇന്നൊക്കെയാണ് കെട്ട് കല്യാണം നിർത്താൻ ഒരു പോയിരുന്നെങ്കിൽ പ്രശ്നമായി. ആ കാലമായതുകൊണ്ട് അതൊക്കെ നടക്കും. ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ വന്നാൽ അവർ പറയും അതൊന്നും ശരിയല്ല, അതിന്റെ പിന്നിലൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയും. ഒരു നടപ്പിലാക്കി ഒരു പരിഷ്കാരവും ഇന്നത്തെ കാലത്ത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാരണം ഗുരു നടപ്പിലാക്കിയ ഈ ക്ഷേത്രപ്രതിഷ്ഠ പോലെയുള്ള കാര്യങ്ങൾ ഇന്നാണ് ചെയ്യണമെങ്കിൽ പറയും അത് ആചാര ലംഘനമാണെന്ന് പറയും. ആചാര ലംഘനമാണെന്ന് പറഞ്ഞ് നാമം ജപിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. സുപ്രീം കോടതി വിധിച്ചിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല പിന്നെയാണോ? അതൊക്കെ അന്നത്തെ കാലത്ത് ഇതൊക്കെ നടന്നു, ഇന്നൊന്നും നടക്കത്തില്ല. കാരണം അത് രാഷ്ട്രീയം, ഇതിനകത്ത് വരുന്ന രാഷ്ട്രീയമാണ്. ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ ഒരു മതത്തിനകത്ത് തന്നെയുണ്ട്. ഇനി ഇത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മതനിന്ദ, അവനെ കൊല്ലണമെന്നാണ്. മതരാജ്യങ്ങളുടെ നിയമം അതാണ്. ഇനി മതത്തിനകത്ത് നിന്ന് ആരെങ്കിലും പറയണം, ഇപ്പൊ മതത്തിന്റെ പുറത്തു നിന്ന് പറയണം, അതിന് ഉദാഹരണമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ അഹമ്മദീയരെന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ഇവിടെയൊക്കെ അതിനെ പറയുന്ന കാദിയാനികളെന്ന് പറയും. അഹമ്മദീയരെന്ന് പറയുന്നതിന് കാരണം ഒരു അഹമ്മദാണ് അത് സ്ഥാപിച്ച ഇന്ത്യക്കാരനാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1889 അതൊരു അദ്ദേഹം വലിയൊരു മതപണ്ഡിതനായിരുന്നു. പേര് അഹമ്മദ് എന്നായിരുന്നു, അതുകൊണ്ട് അഹമ്മദ് പറഞ്ഞു. മുഹമ്മദിന്റെ പഴയ പേര് അഹമ്മദായിരുന്നു എന്ന് പറഞ്ഞു കുട്ടിക്കാലത്തെ പേര്. അങ്ങനൊരു പേരുണ്ടായിരുന്നു എന്ന് പറയും. ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട് അഹമ്മദ്. അദ്ദേഹം പറഞ്ഞത് ഞാനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? മുഹമ്മദാണ് അവസാനത്തെ പ്രവാചകൻ. നേരും കയറി പറഞ്ഞു എന്താണ് ഞാനും പ്രവാചകനാണെന്ന്. പക്ഷെ അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലായതുകൊണ്ട് കൊന്നില്ല. ഇതുപോലെ പലരും ഉണ്ട്, കൊന്നില്ല. പക്ഷെ പുള്ളി അറിവുള്ളവനായതുകൊണ്ട് ബാക്കിയെല്ലാം അംഗീകരിച്ചു. ഇസ്ലാമികൾ അംഗീകരിക്കുന്ന എല്ലാം പുള്ളി അംഗീകരിച്ചു. മുഹമ്മദിനെ അംഗീകരിച്ചു, ഖുർആൻ അംഗീകരിച്ചു, അവരുടെ തപസ്കാരത്തെ അംഗീകരിച്ചു, അവരുടെ ഹജ്ജിനെ അംഗീകരിച്ചു, സക്കാത്തിനെ അംഗീകരിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു. സ്വയം മുസ്ലിമാണെന്നും പറഞ്ഞു. പക്ഷെ ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് എന്താണ്, ഞാനൊരു പ്രവാചകനാണ്. അപ്പോ ഇന്ന് ഇന്ത്യയിൽ അവര് അഹമ്മദീയരെന്ന് പറയുന്ന വിഭാഗം വളരെ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്നുണ്ട്. അവർക്ക് അവരെ ഉപദ്രവിക്കുന്നത് സുന്നികളും മറ്റുമാണ്. മറ്റ് മുസ്ലിം മത വിഭാഗങ്ങൾ അവരെ കാദിയാനികളെന്ന് വിളിച്ച് കാബിനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്, പഞ്ചാബ്, പഴയ പഞ്ചാബ്. അതുകൊണ്ട് കാദിയാനി എന്ന് പറയുന്ന ഒരു ഇരട്ട പേരാണ് അധിക്ഷേപിച്ച് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും എന്നുള്ളതല്ലാതെ അവർക്ക് പള്ളികളൊക്കെ ഉണ്ട് കേരളത്തിൽ പല സ്ഥലത്തും, ഇന്ത്യയിൽ പല സ്ഥലത്തും അവർക്ക് പള്ളികളൊക്കെ ഉണ്ട്. ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് എല്ലാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പാകിസ്ഥാനിലാണ് രസം. ഇപ്പൊ മുസ്ലിങ്ങളെ തന്നെ അവര് അവിടെ വളരെയധികം പീഡനങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. എന്തുകൊണ്ട്? മുഹമ്മദ് പറഞ്ഞു, ഞാനാണ് അവസാനത്തെ പ്രൊഫറ്റ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു ഞാനും ഒരു പ്രവാചകനാണ്. അതായത് ഇപ്പോ ഹിന്ദുക്കളുടെ ഇടയിൽ എത്രയോ ഗുരുക്കന്മാരുണ്ട്. അദ്വൈതകൾ പറയും ഞാൻ തന്നെ ബ്രഹ്മം, ആർക്കും ഒരു പ്രശ്നമില്ല. ഇനി ഒരു 100 ബ്രഹ്മങ്ങൾ ഇവിടെ വന്നാലും അവർക്ക് ഈ റിലിജിയസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി, മതപീഡനം, അങ്ങനെ ആരും പീഡിപ്പിക്കത്തില്ല. ആർക്ക് വേണോ പറയാം, മറ്റിടത്ത് അങ്ങനെയല്ല. ഇവിടെ ഇനി ആർക്ക് വേണോ അവതാരമെന്ന് പറയാം, എല്ലാ ഗുരുക്കന്മാരെയും അവരുടെ അനുയായികൾ പറയും ഞങ്ങളുടെ ഗുരു ഒരു അവതാരമാണ്. ആർക്കും പ്രശ്നമില്ല, ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ അവരുടെ അനുയായികളുടെ ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല പ്രവാചകനെന്ന് പറയാം. പക്ഷെ ഇസ്ലാം മതത്തിൽ അത് പറ്റത്തില്ല. ഈ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, അന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവര് സ്വയം എന്താണ് മുസ്ലിം എന്നുള്ള ഒരു വിചാരം ഇവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വിഭജനം വന്നപ്പോ ഇവര് വിഭജനത്തെ അനുവദിച്ചു, ഇന്ത്യ വിഭജിക്കണം എന്ന് വലിയ വാശിയോടെ നിന്നു. വാശിയോടെ നിന്നു മാത്രമല്ല, മുഹമ്മദ് അലി ജിന്ന ആണല്ലോ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ്. ജിന്ന ഇന്ത്യയിൽ വന്നിട്ട് ആദ്യകാലത്തൊന്നും കോൺഗ്രസിലൊക്കെ സഹകരിച്ച്, പിന്നെ ഈ ഗാന്ധിയുടെ പോക്കൊന്നും ജിന്നയ്ക്ക് പിടിച്ചില്ല. ഗാന്ധിജിയുടെ പല കാര്യങ്ങളും ജിന്ന പറഞ്ഞ അതിലൊക്കെ കുറെ എന്താണോ ഹിപ്പോക്രസി ഉണ്ടെന്നാണ് പറഞ്ഞത്. ജിന്നയ്ക്ക് ഇഷ്ടപ്പെടും, ജിന്ന അങ്ങ് തിരിച്ചുപോയി. ജിന്ന എന്ന് വെച്ചാൽ ചുരുട്ട് വലിക്കുന്ന ആളാണ്, വലിയ ഈ മതത്തിലൊന്നും താല്പര്യമുള്ള ആളായിരുന്നില്ല. പന്നി മാംസം കഴിഞ്ഞു, കോട്ട് സൂട്ടോടും, ഇതുപോലെ മുസ്ലിങ്ങളെ പോലെ ഇങ്ങനെ താടി വയ്ക്കത്തില്ല, അങ്ങനെയൊക്കെ ഇരുന്ന ആദ്യം. അതുകൊണ്ട് ഈ ഗാന്ധിജിയുടെ മതപരത കണ്ടപ്പം തിരിച്ചുപോയി. ഇന്നൊരു നല്ല വക്കീലായിരുന്നു, അവിടെ പോയി ആ തൊഴിലൊക്കെ ചെയ്തുകൊണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഒരു അഹമ്മദിയൻ ലണ്ടനിൽ പോയി ജിന്നയുമായിട്ട് സംസാരിച്ച് 3 മണിക്കൂർ സംസാരിച്ച് തിരിച്ചിവിടെ കൊണ്ടുവന്നു ജിന്നെ. അതൊരു അഹമ്മദിയനാണെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പിന്നെ ജിന്ന ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ വിഭജനം, ഇന്ത്യ വിഭജിക്കണം എന്നുള്ള ഭാഗത്ത് നിൽക്കുകയും അതിനുവേണ്ടി ശബ്ദം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അന്ന് ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പലരും നേതാവായിരുന്ന ഒരാളാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി അഹമ്മദിയനായിരുന്നു. പാകിസ്ഥാന് നോബൽ സമ്മാനം കിട്ടിയ ഒരേ ഒരു ശാസ്ത്രജ്ഞൻ അഹമ്മദിയനാണ്. അപ്പോ ഇതൊക്കെ ആയിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അങ്ങോട്ട് രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തീവ്രവാദ പ്രസ്ഥാനമുണ്ടായി. ഇന്ത്യയിലും ഉണ്ടത് ജമാഅത്തെ ഇസ്ലാം, മതരാഷ്ട്രവാദികളാണ്. മതരാഷ്ട്രവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രത്തിന്റെ മതം ഇസ്ലാമായിരിക്കണം, രാഷ്ട്രത്തിന്റെ നേതാവ് ഇസ്ലാമിക പുരോഹിതനായിരിക്കണം എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാം. ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു എന്നേ ഉള്ളൂ. ബംഗ്ലാദേശിനൊന്നും അവർക്ക് തറയിത്തൊടാൻ പറ്റത്തില്ല. പാകിസ്ഥാനിൽ അവർക്ക് വലിയ സ്വാധീനമാണ്. അവര് കണ്ടുപിടിച്ചു, അവര് പറഞ്ഞു ഈ അഹമ്മദിയര് മുസ്ലിങ്ങളല്ല, അവർ ഇവർക്കെതിരായിട്ട് അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചപ്പോൾ ഇവിടെയുള്ള അഹമ്മദീയരും എല്ലാവരും കൂടെ ഓടി അവിടെ പോയി. അവിടെ അവരുടേതായ ഒരു പ്രദേശം, വാഗ്ദത്ത ഭൂമി, ഇസ്രായേൽ എന്നൊക്കെ സ്ഥാപിച്ചെന്ന് പറയുമ്പോൾ അവരൊരു സ്ഥലമൊക്കെ ശരിയാക്കിയെടുത്തിട്ട് ഞങ്ങളുടെ സ്ഥലമാക്കിയൊക്കെ വെച്ച്, അതായിരുന്നു അഹമ്മദീയരുടെ ആസ്ഥാനം. പക്ഷേ അവിടുത്തെ ഓർത്തഡോക്സ് മുസ്ലിങ്ങൾ ഇവരെ എതിർത്തപ്പോൾ, എതിർക്കുക മാത്രമല്ല, സുൽഫിക്കർ അലി ഭൂട്ടോ പാർലമെന്റിന്റെ ഒരു നിയമം പാസാക്കി ഇവരും മുസ്ലിങ്ങളല്ല തീർന്നിട്ട്. അത് കഴിഞ്ഞ് വന്നയാളാണ് സിയാഉൽ ഹഖ്. അയാൾ പറഞ്ഞു മുസ്ലിങ്ങളെന്ന് മാത്രമല്ല ഇവർക്ക് ഇവർ ഹജ്ജിന് പോകാൻ പാടില്ല. സൗദിയിൽ അവർ ഹജ്ജ് നിഷേധിച്ചിരിക്കുകയാണ്. ഇവരുടെ മതത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. ഇവര് മുസ്ലിം എന്ന് പ്രഖ്യാപിക്കാൻ പാടില്ല. മുസ്ലിമിന്റേതായ ഒരു ചടങ്ങുകൾ ഇവർ പരസ്യമായി നടത്താൻ പാടില്ല, ഒന്നിനും പങ്കെടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ടാക്കി. അപ്പൊ ഇവിടെ നിന്ന് വിഭജനം വാങ്ങിച്ചുകൊണ്ട് വളരെ കാര്യമായിട്ട് പാകിസ്ഥാനിൽ പോയി അവരുടെ തലസ്ഥാനം ഉണ്ടാക്കി. ഒരു അവസാനം അവിടെ നിന്നെല്ലാം പൊളിച്ചു കെട്ടി ലണ്ടനിൽ പോയി. ഇപ്പൊ ലണ്ടനിലാണ് അവരുടെ തലസ്ഥാനം. ഞാൻ പറയുന്ന ഈ മത പീഡനത്തെ കുറിച്ചാണ്, മതത്തിന്റെ അകത്ത് തന്നെ വരുന്ന മതപീഡനം. പാകിസ്ഥാനിൽ ഒരു തരത്തിലും ഇന്ന് അഹമ്മദീയർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ അവരത് കളഞ്ഞിട്ട് മുസ്ലിം ആവണം. അത് അവർക്ക് മാത്രമല്ല, എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവിടെ അങ്ങനെ. ഒരു വർഷം ശരാശരി 1000 ഹിന്ദു പെൺകുട്ടികളെ ബലാത്കാരമായിട്ട് മതപരിവർത്തനം ചെയ്യുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തി ഇസ്ലാമാകുന്നുണ്ട് പാകിസ്ഥാൻ. അവരുടെ മതത്തിന്റെ പേരിൽ തന്നെ ചോദിച്ചാൽ പറയും അത് അവര് തമ്മിൽ പ്രേമത്തിലായിരുന്നു തീർന്നു. ഈ പെണ്ണ് പ്രേമിച്ച് അവന്റെ കൂടെ ഒളിച്ചോടി പോയണം കൂടി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യമാണ്. അപ്പോ മതപീഡനം മതത്തിന്റെ അകത്ത് തന്നെയുണ്ട്. ഇതെന്താ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരൊറ്റ കാരണമാണ്, മുഹമ്മദ് പറഞ്ഞു ഞാനാണ് അവസാനത്തെ പ്രവാചകൻ. വേറെ ഒരാൾക്ക് അത് പറയാൻ സ്വാതന്ത്ര്യമുള്ളൂ. വേറെ ആൾ പറയുന്നത് ഞാനും പ്രവാചകനാണെന്ന് പറഞ്ഞാൽ തീർന്നു. അപ്പൊ ഇത് ഈ ഇടപാട് ശരിയോ തെറ്റോ? തെറ്റെന്ന് പറഞ്ഞാൽ തല പോകും. പരമതവാദമാണോ? തല പോകും. അപ്പൊ പരമതവാദം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ മനസ്സിലാവും. തെറ്റ് തെറ്റ് തന്നെയാണ്, ഏത് മതത്തിലായാലും ശരി. ഇത്തരം പ്രാകൃതമായ ആചാരങ്ങൾ, അത് മതം പഠിച്ചു കഴിഞ്ഞാൽ തെറ്റ് കണ്ടാ തെറ്റെന്ന് പറയുന്നു. പിന്നെ പരമതമാകും എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു മതത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മറ്റൊരു മതം തെറ്റാണ്, എന്റെ മതം ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കും എന്ന് പറഞ്ഞാൽ. തെറ്റെല്ലാ മതത്തിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പരമതമാകത്തില്ല. അത് കാരണം ഇപ്പോ നബി 55-ാമത്തെ വയസ്സിൽ 6 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിച്ചെന്ന് പറയുന്നത് ആ മതഗ്രന്ഥത്തിലുള്ളതാണ്. അപ്പോ പാകിസ്ഥാനിലും അത് വായിച്ചിട്ട് ഒരാൾ പറയാം ഇങ്ങനെ ചെയ്തു നബി ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ ഗ്രന്ഥത്തിലുള്ളതല്ലേ. പക്ഷേ അവിടെ എന്തുകൂടെ പറയേണ്ടി വരും? നബി എന്താണ് ചെയ്തത് അത് ശരി എന്ന് പറയുന്നു. അതാണ് പ്രശ്നം. ഒരു മുസ്ലിമിന് അത് പറയേണ്ടി വരും, പറയാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ, അയാളുടെ നീതിബോധം വേറെയാണ്. ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്നല്ല, അല്ലാത്ത ഒരു നീതിബോധമുള്ള ഒരാൾ പറയണം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന തെറ്റെന്ന് പറഞ്ഞാൽ അവിടെ മതനിന്ദയാണ്. അപ്പൊ ഈ പരമതവാദം, മതനിന്ദ എന്നൊക്കെ പറയുന്ന നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്നത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഈ മതപീഡനങ്ങൾ, മതത്തിൽ നടക്കുന്ന മതപീഡനങ്ങൾ, അത് മതം വ്യക്തികളോട് ചെയ്യുന്ന പീഡനങ്ങളായാലും ശരി, വിഭാഗങ്ങളോട് സമൂഹങ്ങളോട് ചെയ്യുന്ന പീഡനങ്ങളായാലും ശരി, അത് തെറ്റെന്ന് പറയേണ്ടി വരും. ഇന്ത്യയിലത് പറയാം, ആ പറയുമ്പോഴും അവിടെ ഇവിടെയുണ്ട് പ്രശ്നം. ബ്രിട്ടീഷുകാർ എഴുതി വെച്ച നിയമങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, അതാണ് പ്രശ്നം. അത് ബ്രിട്ടീഷുകാർ കൂടെ ഭരിക്കുമ്പം തന്നെ അതൊരു മുസ്ലിം ശ്രീരാമനെ ആക്ഷേപിച്ചുകൊണ്ട് എന്തോ എഴുതി വെച്ച്, ഉടനെ ഒരുത്തന് എന്ത് ചെയ്തു, മുഹമ്മദിനെ ആക്ഷേപിച്ചുകൊണ്ട് എന്തോ എഴുതി അവനെ വെടിവെച്ചു, കേസായി, പ്രശ്നമാണ്. അപ്പോഴാണ് ഇവിടെ മതവികാരങ്ങളെ പൂർണ്ണപ്പെടുത്തരുതെന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നത്, കലാപങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ അങ്ങനെ പരസ്പരം മതവാദങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കലഹമുണ്ടാകും. അത് ശരിയാണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അത് അതിന് വരുന്ന ഒരു പ്രശ്നമുണ്ടാണ്. എന്താണ്, എന്റെ മതം മുഴുവൻ ശരിയാണ്, നിന്റെ മതം മുഴുവൻ തെറ്റാണ്, ഈ നിലപാടാണ്. ഈ അടുത്ത കാലത്ത് തന്നെ തമിഴ്നാട്ടിൽ ഒരു മുസ്ലിമിനെ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടു. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിയൊക്കെയുള്ളതാണ്. അവനെന്ത് ചെയ്തു, അവൻ ഇതുപോലെയുള്ള ഹദീസികളെ എടുത്ത് അവന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, അവനതിലിട്ട് ആയിട്ട പല കാര്യങ്ങളും എന്താണ് ഉള്ളിൽ ചെറുതുമായി പരാതി പറഞ്ഞ് ഞങ്ങളുടെ മതവികാരത്തെ വർണ്ണപ്പെടുത്തുന്നതാണ് തോന്നുന്നു. അവൻ വിളിച്ച് ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം കിട്ടാത്ത കുറ്റങ്ങളൊക്കെ ചേർത്ത് ജയിലിട്ട് അത് പുറത്തു വരും ഇറങ്ങി. ഇതാണ് കുറെ ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം അത്തരം കേസുകളൊക്കെ മുമ്പും വരികയും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്ന വകുപ്പുകളുമുണ്ട്. ഇത് തട്ടിക്കഴിച്ചൊക്കെ നോക്കുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് പുറത്തു വരാൻ പറ്റും. എന്നാലും ഇവിടെയും ഈ ബ്രിട്ടീഷുകാരുടെ നിയമം ഇന്ന് ഇവിടെയും നിലനിൽക്കുന്നുണ്ട്. തെറ്റ് തെറ്റെന്ന് പറയാൻ വയ്യാത്ത കാര്യങ്ങളാണ്. പിന്നെ ഈ മതങ്ങൾ ഇവിടെ ഇപ്പൊ പൊരുത്ത് ജയിപ്പത് അസാധ്യം എന്ന് പറഞ്ഞു, പൊരുത്ത് ജയിപ്പത് അസാധ്യം എന്ന് പറഞ്ഞു, ഇപ്പൊ വാദപ്രതിവാദം നടത്തി ജയിക്കാന്ന് പറയുന്ന അസാധ്യമാണ്. പിന്നെ മതങ്ങളെ ഇല്ലാതാക്കുക സാധ്യമാണോന്ന് ചോദിച്ചാൽ സാധ്യമാണ്. കാരണം ഇപ്പൊ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും അവിടെ ന്യൂനപക്ഷങ്ങൾ മറ്റുള്ളവരെ പോലെ ഭൂരിപക്ഷങ്ങൾ പെരുകി വരുന്ന പോലെ പെരുകാൻ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ബലമായിട്ടുള്ള മതപരിവർത്തനം നടക്കുന്നുണ്ട്. ഒരേ അവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശമാണ്, വിശേഷം പാകിസ്ഥാൻ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളൊക്കെ ഉണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് ഇല്ലാത്ത അവകാശം. അപ്പോൾ ന്യൂനപക്ഷങ്ങളെ പോലെ സ്വതന്ത്രമായി ഉള്ള ജനസംഖ്യാ വർധനവ് ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ വരത്തില്ല എന്ന് പറഞ്ഞാൽ ക്രമേണ അവരെന്ത് ചെയ്യുന്നു, കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. ആനുപാതികമായ അവർ കുറഞ്ഞു വരും. ഇവിടെ അങ്ങനെ നിയന്ത്രണങ്ങളൊന്നും ഇല്ല. അവിടെ നിയന്ത്രണമാണ്, നിയന്ത്രണം പ്രധാനമായത് തന്നെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോയി അവർ ബോധപൂർവം ചെയ്യുന്നതാണ്. അപ്പോൾ അത് നശിച്ചു വരികയാണ്. ന്യൂനപക്ഷങ്ങളല്ല, ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കൾ, അഹമ്മദികൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, പാഴ്സികൾ, ഇവരെല്ലാം അപേക്ഷികമായി കുറഞ്ഞു വരികയാണ്. അപ്പൊ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ ഇപ്പൊ പിന്നെ പലരും അതിലൊക്കെ ഇടപെടുന്നുണ്ട്. അവിടെയും മനുഷ്യാവകാശ സംഘടനകളൊക്കെ അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. യു എന്നിലൊക്കെ ഈ വിഷയം ഉന്നയിച്ച് പാകിസ്ഥാൻ കുറച്ചൊക്കെ നാണം കെട്ട്. അപ്പോൾ അടുത്ത കാലത്ത് തന്നെ അവിടെ ഒരു സുപ്രീംകോടതി വിധിയുണ്ടായി ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഈ ലോകത്തിന്റെ മുമ്പിൽ മാന്യത നഷ്ടപ്പെടുന്നുവെന്ന് വരുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പാകിസ്ഥാനിലെ ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗോത്രവർഗങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ ഈ തട്ടിക്കൊണ്ടുപോകലും വിവാഹം കഴിക്കലും ഒരു നിത്യസംഭവമാണ്, ഇരിക്കുക പലതും പുറത്തു വരത്തില്ല. അപ്പം മതങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നശിപ്പിക്കാം ആരെ നശിപ്പിക്കാൻ പറ്റും? ദുർബലരായ ദുർബലമായ സമൂഹങ്ങളെ നശിപ്പിക്കാൻ പറ്റും. മറിച്ച് പ്രബലമായ സമൂഹങ്ങളാണെങ്കിൽ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള മതപീഡനം കൂടുതലും നടത്തുന്നത് ഇന്ന് ഈ ഇസ്ലാമിസ്റ്റുകളാണ് നടത്തുന്നത്. മറ്റുള്ള മതങ്ങൾ അങ്ങനെ അധികം ചെയ്യുന്നില്ല. ക്രിസ്ത്യാനികളൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ പിന്മാറി. ഞങ്ങൾ ഇനി അങ്ങനെയുള്ള മതപീഡനങ്ങളൊന്നും ചെയ്യുന്നില്ല. എവിടെയെങ്കിലും അല്പസ്വല്പമൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷെ പൊതുവെ അവർ ആ തെറ്റ് സംബന്ധിച്ച് പിന്മാറി. അപ്പോ നശിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നശിപ്പിക്കാം. നിങ്ങൾ ദുർബലരാണെങ്കിൽ ഇവർ നശിപ്പിക്കും, ഇന്നും നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ എന്താണോ പൊരുത്തി ജയിപ്പത് അസാധ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രബലമായ മതങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്താൽ, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപാട് യുദ്ധം ചെയ്തു, അതൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ആരും എല്ലാവർക്കും നഷ്ടം പറ്റി അത്രയാണ്. ഇന്നത്തെ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം തന്നെ പലതവണ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ മാറി മാറി അത് കൈയടക്കിയിട്ടുണ്ട്. യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കുകയും നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളും തുർക്കി ഇവിടെയൊക്കെ പലതവണയൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട്. ദുർബലരാണെങ്കിൽ നശിക്കും, അതാണ്. അതുകൊണ്ട് പൊരുതി ജയിപ്പത് അസാധ്യം എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. പ്രബലമായ മതങ്ങൾ തമ്മിൽ പൊരുതി കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റത്തില്ല. ഒന്നിനോടൊന്നും ഒരു മതവും പൊരുതാൻ തുടങ്ങിയില്ല. ചരിത്രത്തിലൂടെ നോക്കണം മതങ്ങൾ പൊരുതിയാൽ ഒടുങ്ങാതിരിക്കുമോ. പ്രബലരാണെങ്കിൽ ഒടുങ്ങത്തില്ല, ദുർബലരാണെങ്കിൽ നശിച്ചു. അങ്ങനെയുള്ള ഒരുപാട് സംസ്കാരങ്ങൾ മണ്ണടിഞ്ഞു പോയതുകൊണ്ടാണ്. ഒരുപാട് ഭാഗത്തു നിന്ന് ഓരോ മതവിഭാഗങ്ങൾ ഇല്ലാതായിപ്പോയത് അതാണ്. അത് കാശ്മീരിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ഇറാനിലായാലും എല്ലാം നശിച്ചുപോയി. മറ്റു ഭാഗങ്ങൾ ശേഷിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവും, പക്ഷെ ഒരു പ്രദേശത്ത് ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അതില്ലാതാകുകയാണ്. അവര് പൊരുതി കീഴടക്കുക തന്നെ. പിന്നെ പല രീതികളും ഉപയോഗിച്ച് മതങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും എല്ലാ മതങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശമുണ്ട്, അവര് എണ്ണത്തിൽ കുറവാണല്ലോ. ന്യൂനപക്ഷങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശം കൊടുക്കുന്നത് ഒരു എല്ലാ രാജ്യങ്ങളുണ്ട്, അമേരിക്കയിലുണ്ട്. ആര്? മുസ്ലിങ്ങൾക്കല്ല, അവിടെ ഏതാണ് ന്യൂനപക്ഷം അവർക്കും. ഇപ്പൊ കറുത്ത വർഗ്ഗക്കാർ അവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക സംരക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അമേരിക്കയിൽ. അപ്പോ അത് പക്ഷെ അത് ഇത് ഇന്ത്യയിലാ ന്യൂനപക്ഷ അവകാശം വന്നു വന്നോ ഇന്ത്യയിൽ കേരളത്തില് എന്ന് പറയുന്നത് മതത്തിന് സംവരണം കൊടുക്കുന്നുണ്ട് മുസ്ലിങ്ങൾ മതത്തിന്റെ പേര്. അത് ഇന്ത്യയിൽ വേറെടുത്തു ഇതാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നുണ്ട്, എസ് സി എസ് ടിക്ക് സംവരണം കൊടുക്കുന്നുണ്ട്, കേരളത്തിന് മതത്തിന് സംവരണമുണ്ട്. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അത് വേറിടത്തുണ്ട്. മുസ്ലിം മതത്തിന് സംവരണം. ഇതൊക്കെ രാഷ്ട്രീയം. അപ്പോ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സംരക്ഷണം കൊടുക്കുന്നത് തെറ്റു പറയാൻ പറ്റില്ല, കാരണം അവരുടെ പിന്നോക്കാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് അതെല്ലാം. സംവരണം എപ്പോഴും വരുന്നത് പിന്നോക്കാവസ്ഥയെ പരിഗണിച്ചിട്ടാണ്. അപ്പോ ഇവിടെ എന്നൊക്കെ സമുദായങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതിന്റെ പിന്നിന്റെ ഒരു യുക്തി ഉണ്ട്. എന്തുകൊണ്ട് എന്നൊക്കെ സമുദായങ്ങൾക്ക് ഇവിടെ പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്, മുന്നോക്കക്കാരിൽ നിന്നുള്ള പീഡനങ്ങളേറ്റു, SC ST അതുപോലെ പീഡനങ്ങളേറ്റതുകൊണ്ട് അവർ എന്ത് ചെയ്തു, വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും അവർ പിന്നോട്ട് പോയി, അവരെ മുന്നോട്ട് വളരാൻ അനുവദിച്ചില്ല. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു, അവർക്ക് സംവരണം കൊടുത്തു. മറ്റുള്ളവർക്കൊപ്പം എത്താൻ വേണ്ടിയിട്ടാണ് സംവരണം എന്ന്, വിദ്യാഭ്യാസപരമായും മറ്റും. ഇനി മതപരമായി നോക്കിയ മുസ്ലിങ്ങൾ, ഇവിടെ മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ കഴിഞ്ഞവരും മുസ്ലിം ഭരണത്തിന്റെ പ്രിവിലേജുകളെല്ലാം അനുഭവിച്ചു കഴിഞ്ഞവരുമാണ് മുസ്ലിങ്ങൾ. അപ്പൊ മതപരമായൊരു സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിന് യുക്തിയൊന്നുമില്ല, അടിസ്ഥാനമൊന്നുമില്ല. അതങ്ങനെ പറ്റും. ജാതീയമായ പീഡനത്തിന് അവർ അങ്ങനെ ഒരു ശരിയാണ്, മുസ്ലിങ്ങൾ പല ഭാഗത്ത് പിന്നോക്കാവസ്ഥയിൽ പോയിട്ടുണ്ട് പല ഭാഗം, അത് ശരിയാണ്. പക്ഷെ ഈ മതസംവരണം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും കൊടുക്കില്ലേ, കേരളത്തിന് മാത്രമേ അങ്ങനെയാണ്. ജാതി സംവരണവും മതസംവരണവും രണ്ടും രണ്ടാണ്, ഇതൊക്കെ രാഷ്ട്രീയം. അങ്ങനെ ആ ഇപ്പൊ പിന്നോക്ക അവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണം തീർച്ചയായിട്ടും, അത് സ്വീകരിക്കും. അത് മറ്റൊരു വിഷയമാണ്. ഇപ്പൊ അത് വെച്ച് ഇപ്പൊ പല സ്ഥലത്തും ഇങ്ങനെ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി റിസർവേഷൻ ആകാം എന്ന് പറയുന്നുണ്ട്, മുസ്ലിം റിസർവേഷൻ മഹാരാഷ്ട്രയിൽ പറയുന്നുണ്ട്, പലയിടത്തും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ 50% എന്ന് പറയുന്നതിന് മേളി പോകുന്നതുകൊണ്ടാണ് അതിപ്പോ നടപ്പിലാക്കാൻ പറ്റാത്തത്. 50% സംവരണം വരാവൂ എന്നുള്ളതിന് മേളി പോകുന്നത് അതിന്റെ എന്നുവെച്ചാൽ അതിപ്പോ എത്രമാത്രം ശരിയാണ് എത്രമാത്രം തെറ്റാണെന്ന് അറിയണമെങ്കിൽ അത് ശരിക്ക് പഠിക്കണം. ഞാനങ്ങനെ പഠിച്ചിട്ടില്ല, പൂർണ്ണമായും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു വിശേഷതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പഠിക്കാത്ത ഒരു വിഷയത്തെ കുറിച്ച് അഭിപ്രായം പറയുന്ന ഈ മതസംവരണത്തിന്റെ കാര്യത്തിൽ മറ്റുള്ള കാര്യം ആർക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇവിടെ പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നൊരു വാസ്തവമാണ്. ഉണ്ടാവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സംവരണം ഏർപ്പെടുത്തി, അതാർക്കും മനസ്സിലാക്കാവുന്നുള്ള ഒരു കാര്യമാണ്. മറ്റത് പഠിക്കേണ്ടിയിരിക്കുന്നു എന്താണ് കേരളത്തിൽ മാത്രം അങ്ങനെ വന്നു ബാക്കിയുള്ളിടത്ത് എന്താ വരാത്തത്, അത് എല്ലായിടത്തും വരണം, അത് ഒരിടത്തും വേണ്ടേ, ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യം. പിന്നെ അവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം തീർച്ചയായിട്ടും. അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ഈ പരമതവാദം എന്ന് പറയുന്നതിന് എങ്ങനെ ഇന്നത്തെ ചുറ്റുപാടും മനസ്സിലാക്കണമെന്നുള്ളതാണ്. മതത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് എന്താണ്, മതവാദം പരമതവാദം പരമത ഖണ്ഡനമാകുമോ എന്നുള്ളതാണ്. ആകില്ല എന്നാണ് എന്റെ പക്ഷം. ഏത് മതത്തിന്റെ ആയാലും ശരി തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ തിരുത്തും? അപ്പോ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഇതിനെ തിരുത്തണം, ഈ മതത്തിലുള്ള പോരായ്മകളെ തിരുത്തണം. അത് ആര് തിരുത്തണം? ആ മതത്തിന്റെ നേതാക്കന്മാര് തിരുത്തണം. അപ്പൊ മതത്തിൽ പരിവർത്തനം ആവശ്യമായിട്ട് വരും. മതത്തിലിപ്പോ പരിവർത്തനം ആവശ്യമാണ്, അത് മത നേതാക്കന്മാർ വിചാരിച്ചല്ലേ പറ്റും, അല്ലെങ്കിൽ അത് സാധ്യമല്ല, പുറത്തൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ തെറ്റ് മതത്തിലുണ്ടെങ്കിലും അത് എന്തുകൊണ്ട് കാലമൊക്കെ മാറിയിട്ട് ഇതൊന്നും തിരുത്തുന്നില്ല എന്നുള്ള ഒരു വലിയ പ്രശ്നം. എന്തുകൊണ്ടാണ് തിരുത്താത്തത്? അതായത് എല്ലാ മതങ്ങളിലും ഈ മതങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് മതപുരോഹിതന്മാരുടെ കയ്യിലാണ്, മതവിശ്വാസികളുടെ കയ്യിലല്ല. അവർക്ക് യാതൊരു സ്വാധീനമില്ല. പുരോഹിതന്മാരാണ്. കാരണം എന്തുകൊണ്ട്? ഇതിന്റെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. ഇപ്പൊ ശബരിമല വിഷയം പോലെയുള്ള വിഷയങ്ങൾ വന്നപ്പോഴൊക്കെ എന്താ ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ പറയുന്നത്? കോടതിയല്ല തീരുമാനിക്കേണ്ടത്, തന്ത്രി തീരുമാനിക്കട്ടെ എന്നാണ്. മനസ്സിലായോ? വിവരമില്ലാത്ത തന്ത്രിയാണ് നിയമപ്രശ്നം തീരുമാനിക്കേണ്ടതെന്നാണ് പറയുന്നത്. സാമാന്യ ജനത്തിന്റെ ധാരണ അതാണ്, ഈ തന്ത്രി എല്ലാം അറിയാമെന്നുള്ള ആളാണെന്നാണ്. നമുക്ക് നമ്മുടെ തന്ത്രിമാരെ കാര്യം തന്നെ അറിയാം. ഇവർക്ക് എന്താ എല്ലാം അറിയാമെന്നുള്ളത്? ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പോലും അതാ വിശ്വസിച്ചിരിക്കുന്നു. സോനിയയുടെ പ്രശ്നമോ അത് തന്ത്രി തീരുമാനിക്കും, ഗുരുവായൂരുടെ പ്രശ്നമോ തന്ത്രി തീരുമാനിക്കും. ഈ പിന്നിട്ട വഴികളൊന്നും ഇവരാലോചിക്കുന്നുണ്ട്. തന്ത്രി തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് ക്ഷേത്രത്തിൽ ഇവർക്കൊക്കെ പോയി തൊഴാൻ പറ്റും, അമ്പലം ദർശിക്കാൻ പറ്റും. ഇതൊക്കെ തന്ത്രി തീരുമാനിച്ചിരുന്നെങ്കിൽ ഗുരുവായൂർ സമരം നടത്താന്ന് പറഞ്ഞാൽ തന്ത്രി പൂട്ടി താക്കോലും കൊണ്ട് പോയതാ. കുറെ കാലം അവിടെയും കണ്ടില്ല, അടച്ചിട്ട്. നാസിക്കിനും അത് തന്നെ സംഭവിച്ചു. നാസിക്കിൽ വർഷങ്ങളോടെ അടച്ചിട്ട്, ഇവിടെ അത്രയും ദിവസം അടച്ചിട്ട്. ഇത് തന്നെ അത് കയറിയപ്പം പൊട്ടിയൊന്നുമില്ല, അവർ കയറി കറങ്ങി ഇഞ്ഞു പോന്നു. അതിന് മുമ്പൊക്കെ അത് ശരി. ഇപ്പോ പുരോഹിതന്മാരാണ് മതത്തിന്റെ ഗുണഭോക്താക്കൾ. എപ്പോഴും അവര് സാധാരണ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. വളരെ അതിശയജനമായി തോന്നുന്നു. അവര് പറയുന്നത് ഞങ്ങള് പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ഈ മത നിയമങ്ങളൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോവാം. ഇതാ പറയുന്നു. അപ്പൊ സാധാരണക്കാരൻ ചോദിക്കും, അയ്യോ അതെങ്ങനെ സ്വർഗത്ത് പോകുന്ന, അതെവിടെ എങ്ങനെ പോകും? നിങ്ങളീ പറയുന്നതിന് എന്താ തെളിവ്? അത് ഞങ്ങൾ പറയുന്നത് ഞങ്ങളോട് ദൈവം പറഞ്ഞതാണ്. തീർന്നു. അവിടെ വീണു. അവിടെ അവന്റെ ഇടപാട് തീർന്നു. ദൈവം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഈശ്വര വിശ്വാസമെന്നും മതവിശ്വാസമെന്നും പറയുന്നത്. പുരോഹിതൻ അവനെ പറയും, എന്നോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് നീ സ്വർഗത്ത് പോകുന്നു. അപ്പൊ മതനിയമങ്ങളെല്ലാം നീ അനുസരിക്കണം. അപ്പൊ അവൻ ചോദിക്കും, എന്താ മതനിയമം? അത് ഇതാണ്, ഇന്ന ഇന്നതൊക്കെയാണ് മതനിയമം. ഇതെവിടെ നിന്ന് കിട്ടിയത്? ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. തീർന്നു. അപ്പോൾ ഓരോ നിയമങ്ങളെയും ആർക്കും ഒരിക്കലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അത് ശബരിമല ആയാലും ശരി, പള്ളിയിലായാലും ശരി, എവിടെ ആയാലും ശരി. അല്ല, ദൈവം പറഞ്ഞ നിയമങ്ങളാണ്. പുരോഹിതൻ സ്വയം പറയില്ല, ഇത് ഞാൻ ഉണ്ടാക്കിയ നിയമമാണ്. അങ്ങനെ കോടതി പറയുന്നെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന അങ്ങനെ ആയതുകൊണ്ട്. മനസ്സിലായോ? ഇവിടെ ഓരോ മതങ്ങൾക്കും അവരവരുടേതായ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം സംരക്ഷിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കോടതി പറയുന്നത്. കോടതി എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. അതവർ നൂലാം മാലകളൊക്കെ പരിശോധിക്കുമ്പോൾ അവർക്കത് പറയേണ്ടി വരും. അങ്ങനെ നിയമം ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ്. അപ്പോൾ മതം പരിഷ്കരിക്കാൻ കഴിയില്ല മതത്തെ. കാരണം അത് മതപുരോഹിതന്മാർ ഒരിക്കലും അത്, കാരണം ഇനി അങ്ങനെ പരിഷ്കരിച്ചാൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും തരത്തിൽ പുരോഹിതന് നഷ്ടം വരും. മതപുരോഹിതന് അതിന് നഷ്ടങ്ങളുണ്ടാവും. കാരണം ഇത് പരിഷ്കരിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ സ്വതന്ത്രരാകും. ഏതിൽ നിന്നോ? മതത്തിൽ നിന്ന് സ്വതന്ത്രരാകും. പുരോഹിതനിൽ നിന്നും സ്വതന്ത്രനാകും. പുരോഹിതനിൽ നിന്നും സ്വതന്ത്രനായാൽ പിന്നെ പുരോഹിതന് ആദായം കുറയും, ജനങ്ങൾക്ക് ഇടുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഈ വിശ്വാസങ്ങൾ അതിൻ്റെയൊക്കെ നമ്മൾ നിലനിർത്തണം. ഇത് നിലനിർത്തേണ്ട ആരുടെ ആവശ്യം? മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുന്നുള്ളതുകൊണ്ട് ഇവന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യം നിലനിർത്തേണ്ട ആരുടെ ആവശ്യം? പക്ഷെ അവനെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിർത്തും. അതുകൊണ്ട് ഈ മത ചില കാടൻ നിയമങ്ങൾ, അപരിഷ്കൃതമായ നിയമങ്ങൾ എല്ലാം അങ്ങനെ തന്നെ നിലനിൽക്കും. അപ്പോ പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇനി ഒരു വഴിയേ ഉള്ളൂ, മതത്തെ ഒരിക്കലും പരിഷ്കരിക്കാൻ സാധിക്കും, അത് പുരോഗതി അനുവദിക്കത്തില്ല. പിന്നെ എന്താ ഇനി സംഭവിക്കുന്നത്? ഈ തലമുറ അവര് എന്ത് ചെയ്യുന്നു? പഴയ കാലത്തെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചിരുന്ന പുരോഹിതന്മാരാണ്. പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നു, പുരോഹിതൻ പറഞ്ഞു കൊടുക്കുന്നു, അവൻ കേൾക്കുന്നു. ഇന്നിപ്പോ ഞാൻ ഇത്രയും പ്രായമുള്ള ഞാനൊരു കൊച്ചുകുട്ടിയെ വിളിച്ച് വെച്ചിട്ട് അവനോട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവൻ എന്നോട് പറഞ്ഞ് സ്വാമിക്ക് വിവരമില്ല എന്ന് പറയും. എന്തുകൊണ്ട്? അവൻ സ്വയം പഠിക്കണമെന്നില്ല. അവന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ലൊരാളത് സ്വയം പഠിക്കണം. അവൻ സ്വയം പഠിച്ചു വരുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസത്തിന്റെ രീതികൾ മാറുമ്പോ എന്ത് ചെയ്യുന്നു? അവരിതിനെയൊക്കെ തടുത്തറിയും, അവരത് തിരിച്ചറിയും, ഇത് പൗരോഹിത്യത്തിന്റെ തട്ടിപ്പാണ്. അപ്പൊ അവൻ മതത്തിൽ നിന്ന് സ്വതന്ത്രനാകും. അതാണ് ഇനി അടുത്തവൻ, അങ്ങോട്ടാണ് ലോകം പോകുന്നത്. ഇതൊന്നും പിടിച്ചു നിർത്തി കൊണ്ടുവരുന്ന ആർക്കും കഴിയും. അപ്പൊ ഇത് ഇപ്പോഴാണ് പുരോഹിതനാകെ ആദ്യ കയറുന്നത്. അപ്പോഴാണ് ഇവർ ഓടി നടന്ന് മതപ്രഭാഷണം നടത്തുന്നത്. നാട് മുഴുവൻ ഓടി നടന്ന് മതപ്രഭാഷണം, എങ്ങനെയും ഇവന്റെ പിടിപെടാതിരിക്കണം. എങ്ങനെ ഇവനെ പിടിച്ചു നിർത്തണം? ഇവനെ പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മുടെ വയറ്റക്കുഴപ്പ് പോയി. ഇതാണ് വാസ്തവത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മതങ്ങളൊന്നും ഒരിക്കലും പരിഷ്കരിക്കത്തുമില്ല. അവസാനം ഈ മത ആശാന്മാരെല്ലാം തൊഴിലില്ലാതെയാകുകയും ചെയ്യും. അത് അതിന്റെ മറ്റൊരു വശം, അത് വേറൊരു വശം. അത് രാഷ്ട്രീയ പൗരോഹിത്യം, മതപൗരോഹിത്യം പോലെ തന്നെ അവിടെയുണ്ട്. അവരെന്ത് ചെയ്യും? ഇതിനെ ഇതുമായിട്ട് രഹസ്യമായ ബന്ധമുണ്ടായിക്കൊണ്ട് ഇതിനെ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പിന്നെ യൂറോപ്യൻ ജ്ഞാനോദയം എന്ന് പറയുന്നത്. യൂറോപ്യൻ ജ്ഞാനോദയം എന്ന് പറയുന്നത് 18-19 നൂറ്റാണ്ടിൽ സംഭവിച്ചാണ്. ജ്ഞാനോദയ കാലത്ത് വന്ന ഒരു പ്രധാനമായ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് യൂറോപ്പിൽ ആഗമനമാണ്, എൻലൈറ്റ്മെന്റ് എറാന്ന് പറയും. ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുവായ ഒരു ചിന്താഗതി ഉണ്ടായി. മതത്തിനകത്ത് തന്നെ മതത്തെയും രാഷ്ട്രീയത്തെയും ഏർപ്പെടുത്തണം. മതം സ്വതന്ത്രമായിരിക്കണം, രാഷ്ട്രീയം സ്വതന്ത്രമാണ്. അപ്പൊ രാഷ്ട്രം രാഷ്ട്രത്തെ സംബന്ധിച്ച ചിന്തകളിലെല്ലാം മതം കടന്നു വരാൻ പാടില്ല. അവിടെ നിന്നാണ് ഈ മതേതരം എന്ന് പറയുന്ന ആശയമാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ പ്രകടമായ ഉദാഹരണം വന്ന യൂറോപ്പിലാണ്. ഇന്ത്യയിൽ ഒരിക്കലും ഈ എൻലൈറ്റ്മെന്റ് ജ്ഞാനോദയം വന്നിട്ടില്ല. അപ്പൊ യൂറോപ്പിലേക്ക് ഇതങ്ങോട്ട് വ്യാപിച്ചു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ജനങ്ങള് മതം ഉപേക്ഷിച്ചു. അപ്പോഴാണ് അവർക്ക് പിടികിട്ടിയത്. ഈ മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടായി കഴിഞ്ഞപ്പം പുരോഹിതന്മാര് മാറി, ഭരണനിർവഹണത്തിൽ നിന്ന് പുരോഹിതന്മാര് മാറി. അവിടെ ജനങ്ങള് മതത്തിൽ നിന്ന്, അവരുടെ വിശ്വസിച്ചിരുന്ന മതങ്ങളിൽ നിന്നും അവര് സ്വതന്ത്രരായി. അതുകൊണ്ടാണ് അവിടെയൊക്കെ ജനങ്ങൾ ഒരുപാട്, അതെവിടെയൊക്കെ വന്നോ അവിടെയൊക്കെ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ സംഭവിച്ചതാണ്. അത് എൻലൈറ്റ്മെന്റിന്റെ ഭാഗമാണ്. ജ്ഞാനോദയ കാലം എന്ന് പറയുന്നതിന്റെ ആ അവിടെയാണ് ഈ ഒരുപാട് പുതിയ പുതിയ ആശയങ്ങളൊക്കെ വന്നത് അവിടെ. ആ പള്ളികളിലൊക്കെ ആളില്ലാതായതാണ്. അവിടെ നിന്നാണ് ഈ മതേതരം എന്നുള്ള ആശയം വരുന്നതും നമ്മുടെ ഭരണഘടനയിൽ പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തതും മതേതരം. അപ്പോ അത് പക്ഷേ അവിടെ വെറുതെ എഴുതി വെച്ചിട്ടേ ഉള്ളൂ. അവര് എന്ത് ചെയ്തു? രാഷ്ട്രീയത്തിൽ അവർ മതങ്ങളെല്ലാം ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം മത്സരിച്ചു, ഇന്നും മത്സരിക്കും. അല്ല, അത് ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്താണ്? ഈ ജ്ഞാനോദയം എന്ന് പറയുന്നത് സംഭവിക്കുന്ന ജനങ്ങളിലാണ്. ഇതൊക്കെ സംഭവിക്കുന്ന നേതൃത്വത്തിലാണ്, രാഷ്ട്രീയ നേതൃത്വത്തിലും മത നേതൃത്വത്തിലുമൊക്കെയാണ് ഇവിടത്തെ കൂട്ടുകെട്ട് സംഭവിക്കുന്നത്. ജനങ്ങളുടെ മാറ്റം വരും, ജനങ്ങളുടെ ചിന്താഗതിക്കും വിശ്വാസങ്ങൾക്കും മാറ്റം വരുമ്പോൾ സമൂഹം മാറി ചിന്തിക്കുമ്പോൾ അത് മാറി ചിന്തിക്കാതിരിക്കാൻ അവർ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇവര് രാഷ്ട്രീയ അടിമകളെ സൃഷ്ടിക്കുന്നത്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളൊരു രാഷ്ട്രീയ അടിമയാകുന്ന ഒന്നാണ്. പക്ഷെ ഈ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് സമൂഹം മോചിക്കും. അങ്ങനെ ഒരു മോചനം വരുമ്പോൾ എന്ത് വരുന്നു? പിന്നെ ഇവരുടെ ഈ അടവുകളൊന്നും നടക്കത്തില്ല, പിന്നെ അവരുടെ രാഷ്ട്രീയവും മാറും. അത് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മതത്തിൽ നിന്നും അപ്പോൾ ആത്മീയത എന്നൊക്കെ പറയുന്നത് ഒരു എല്ലാം ജനങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. മനസ്സിലാണ്? അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല ചെയ്യുന്നു ഒരു ആത്മീയതയാണ്. അതൊരു വ്യക്തിനിഷ്ഠമായ കാര്യമാണ്. അപ്പൊ അങ്ങനെ വ്യക്തികളിൽ നിൽക്കും ആത്മീയത. അപ്പോ അവിടെ എന്ത് ചെയ്യുന്നു? മനുഷ്യൻ കൂടുതൽ സംസ്കരിക്കപ്പെടും. അപ്പൊ ഇത്തരം അടിമത്തങ്ങളിൽ നിന്നും മനുഷ്യര് സ്വതന്ത്രരാണ്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കുറെയൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ മാറ്റം വന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഈ ജനങ്ങളെന്ന് പറയുന്നത് വളരെ ദൃഢമായ ഒരു ജാതി അധിഷ്ഠിത സമൂഹമായിരുന്നു. ഇവിടെ മതം എന്ന് പറഞ്ഞാൽ ജാതിയാണ്. അപ്പോൾ ജാതി അധിഷ്ഠിതമായപ്പോൾ അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഇതൊക്കെ അതിൽ നിന്നും മനുഷ്യന് മാറാൻ വളരെ ബുദ്ധിമുട്ടായി. ഗുരു പറഞ്ഞതുപോലെ മനുഷ്യൻ ഒരു ജാതി എന്ന് ചിന്തിക്കുന്ന കാലം വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരും. ജാതിയിൽ നിന്നും മനുഷ്യൻ സ്വതന്ത്രനായി വരുമ്പോൾ ഇവിടെയും വരും ആ സ്വാതന്ത്ര്യം. അപ്പോൾ പിന്നെ ഈ രാഷ്ട്രീയക്കാരുടെയും പുരോഹിതന്മാരുടെയും ഒരടവും സമൂഹത്തിലും നടക്കാതെ വരും. അതിന് ഗുരു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനം. എന്താണ് മതം എന്താണെന്നും ജാതി എന്താണെന്നും ഒക്കെ തിരിച്ചറിയും. അതാണ് എന്റെ പറഞ്ഞത്. അപ്പോൾ ആത്മീയത കേവലം വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ്.